29 ദശകം. മുസലിയും ബലമൊത്തു തുടർന്നു പിൻപ് അമിത ഭീഷ്മകമാനിതനായി ഭവാൻ വരമുരച്ചു മഹീസുരനേകിനാൾ നദികൾ നീതികൾ നീരദലോചന പരമസുന്ദര നിൻ തനുകാൺകയാൽ നൃവരപുത്ര കുശേഷ്ടകൾ കേൾക്കയാൽ കഥനമോതി ജനങ്ങൾ കഴിച്ചിതൻ നിശയിൽ ആശയിലാഞ്ഞ അടികൊണ്ടപോൽ ശിവമതിന്നു ശിവാർച്ചന ചെയ്യുവാൻ സുമുഖി ഭൂഷണ സർവമനോജ്ഞയായി ഭഗവതർപ്പിത പോയിതു രാവിലെ പടകൾ ആടകൾ ശോഭകൾ ചേർന്നവൾ സതികളൊത്തുഗമിച്ചു കുമാരി പാർവതി പദം പരിചോടു വണങ്ങിനാൾ കൊതിയുടെ അർത്ഥന ചെയ്തു വരേശ്വരീം വരണമേ വരനായി ഭഗവാൻ ഭവാൻ മിഴികൾ നട്ടു നൃപോത്തമ നിൽക്കവേ നടുവിലങ്ങ് വിളങ്ങി മുരാരിയും നൃപകുമാരിക ശൈലജയെ നമിച്ച അവിടമാവിടമാനിനി എത്തിനാൾ ഭുവനസുന്ദരി ഭൂപതികൾക്കു വന്മദന പീഡയണ ചരുളീ ീടിനാൾ ഐ ഭവാനുമൊരുത്തിരിലോചനക്കളികളാലുളവാക്കി മധുൽക്കരം എവിടെ നീ മതിനേർമുഖി പോവതെന്ന് ഒരു രസം കരതാരിലെടുത്തുടൻ രഥമതിങ്കലണച്ചു കുതിച്ചവാറ് അരികളോരികളിട്ടു പകച്ചുപോയി ഇടയനെങ്ങ് നൃപാലരടുക്കവേ യതുപടാവലിവെന്നു മടക്കിനാർ ഹരി ഭവാനിളകീലലവം ഭവൽപിശുനകൻ ശുനകൻ ഹരി തന്നെ നീ പെരിയ രുക്മി അടുത്തു പടയ്ക്കു വൻപവനടക്കി വിരൂപത ചേർത്തു നീ മരണമേകിയതില്ല ബലോക്തിയാൽ പുരപടഞ്ഞു രമാസഹിതൻ ഭവാൻ പുതിയ ചേർച്ചയിൽ നാണമിയെന്നിടം പ്രിയതമയ്ക്ക് പെരുത്തിതുമാരമാൽ വിജനസീമയിലങ്ങു രമിക്കവേ ഹസിതയായി സിതയായി മതിനേർമുഖി അനുദിനം സുഖവായ്പെടുവാൻ നീ ഒരു ദിനം കളവാടിയെ എന്തിനോ ചപലവാക്കുകൾ കൊണ്ടു കുഴക്കിനാൻ വിവശയായി വശയായി വരുമാറകോ വിവിധ ലാളന കൊണ്ട് വിദഗ്ധമായി സുഖമവൾക്ക് ഭവാനരുളിയിടിനാൻ ഐ മുകുന്ദ കനിഞ്ഞരുളേണമിന്നടിയന് അടി അനാഥപമാം വരം.